ത്രയോധർമ്മസ്കന്ദ എന്ന് പറഞ്ഞു. അത് ധർമ്മസ്കന്ദം എന്നുള്ളതുകൊണ്ട് ആശ്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സ്കന്ദം ഭാഷകാരൻ വ്യാഖ്യാനിച്ച വിഭാഗം, ധർമ്മവിഭാഗം. അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് ആശ്രമം. അപ്പോൾ ഇവിടെ പ്രാചീന ആശ്രമങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിന് ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞാണ്. വാർത്താഗ്രഹ യായാപുരഹ ശാലീന ഘോര സന്യാസികശ്ചേരി. യയാവരൻ അത് പറഞ്ഞു. അടുത്ത് വരുന്നത് ശാലീനൻ. ശാലീനൻ എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥന്റെ ഒരു വിഭാഗമാണ്. ഷഡ്കർമ്മ നിരതോ യാചനാധിവർത്തി സഞ്ജയി. യജനം യാചനം തുടങ്ങിയ അധ്യയനം ദാനം പ്രതിഗ്രഹം തുടങ്ങിയ ഷഡ്കർമ്മങ്ങൾ, ഇത് ബ്രാഹ്മണന്റെ ധർമ്മമായിട്ട് മനുസ്മൃതിയിലും മറ്റ് സ്മൃതികളിലും എല്ലാം പറയുന്നതാണ്. ജാതിധർമ്മമായി പറയുന്നതാണ്. അങ്ങനെയുള്ള ഷഡ്കർമ്മ നിരതനായിരിക്കുന്നവൻ യാചനാധിവൃത്തി, തൊഴിൽ അത് തന്നെ, യാഗം ചെയ്യിപ്പിക്കുക, ഇതെല്ലാം സഞ്ചയി. അങ്ങനെ അത് ചെയ്ത് ദക്ഷിണയൊക്കെ സഞ്ചയിക്കുന്നവൻ, സമ്പാദിക്കുന്നവൻ, ഗൃഹസ്ഥ ധർമ്മത്തിൽ ധാരാളം ധാന്യങ്ങളൊക്കെ സമ്പാദിച്ചു കഴിയുന്നവൻ ശാലീനൻ എന്ന് പറയുന്നു. ഘോരസന്യാസി എന്ന് പറയുന്നു. ഉദ്ധൃത പരിഭൂത അഭികാര്യം കുറുവൻ പ്രത്യഹം കൃത ഉഞ്ചവൃത്തി ഗ്രാമവാസി ഘോരസന്യാസി എത്തിച്ചത്. ഇത് ഏകദേശം വനപ്രസ്ഥനെ പോലെ തന്നെ, വനപ്രസ്ഥൻ ആകുന്നതിന് വേണ്ടി പോകുന്നയാളാണ്. അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഉദ്ധൃത പരിഭൂതാഭി, പരിഭൂതാഭി അഭി കാര്യം കുറുവൻ, ഇത് പലയിടത്തും പറയുന്നുണ്ട്. സന്യാസിയുടെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്. ജലം പരിഭൂതമായ ജലത്തുപയോഗിക്കുക, ശുദ്ധമായ ജലത്തുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിനകത്ത് പ്രാണികളൊന്നും വീഴാതെ അരിച്ചെടുത്ത് ശുദ്ധമായ ജലം ഉപയോഗിക്കുക, കുടിക്കുന്നതിനും എല്ലാ കാര്യത്തിനും. കാര്യം കുറുവാൻ, അങ്ങനെയുള്ള ജലം കൊണ്ട് ഹിംസ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അന്ന് പിന്നെ ശുദ്ധ, ആ കാലത്ത് ശുദ്ധജലത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ജലത്തിൽ കൃമി കീടങ്ങളൊക്കെ വരാം, അത് പാടില്ല, അതിനെ ഒഴിവാക്കണം. അങ്ങനെ ശുദ്ധമായ ജലം കൊണ്ട് കാര്യം, സന്ധ്യാവന്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രത്യേകം കൃത ഉഞ്ചവൃത്തി, ഉഞ്ചവൃത്തിയാണ് ഉഞ്ച കണശ ആദാനം. നിലത്ത് കൊഴിഞ്ഞു വീണ ധാന്യശകലങ്ങൾ, ധാന്യമണികൾ പെറുക്കിയെടുത്ത് അതുകൊണ്ട് ജീവിക്കുക. അത് അങ്ങനെ ജീവിക്കുന്നതെന്ന് പറയുന്നതിനും ഒരു ഒരു പ്രധാനമായ കാര്യമുണ്ട്. എന്താണോ അതായത് കൃഷി ചെയ്യരുത്. കൃഷി ചെയ്താൽ അവിടെ എന്തോരും ഹിംസ, അവിടെ നിലവൊരുക്കുക, കൃമികീടങ്ങളെല്ലാം ചാകും, സസ്യങ്ങളെയൊക്കെ മുറിക്കുക, കൃഷി പാടില്ല. അപ്പോൾ ഇങ്ങനെ ഉഞ്ചവ്രതി വെറു വ്രതം, അത് ഇത് മൊത്തം പറയുന്നതാണ്. അത് മഠാമ്പനായത്തിൽ ദശനാമ സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം പറയും. അവിടെ ഓരോരോ സന്യാസിമാർ ഇന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവരുടെ ധർമ്മമായിട്ട് പറയും. അതുമല്ല, ഈ പുരാതന സ്മൃതികളിൽ നിന്ന് വന്നാണ് അവരെഴുതിയതാണ്. ഏതോ ശങ്കരാചാര്യന്മാർ എഴുതി വെച്ചതാണ്. അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന അഹിംസയാണ്. ഉഞ്ചവൃത്തിയായി ഗ്രാമവാസി, അവർ നഗരത്തിൽ വാസിക്കുന്നില്ല എന്നർത്ഥം. വനത്തിലുമല്ല, ഗ്രാമത്തിൽ വസിക്കുന്നു. ഗ്രാമത്തിൽ വസിച്ചാലേ ഇതെല്ലാം കിട്ടത്തുള്ളൂ. ഉഞ്ചവൃത്തിയൊക്കെ അതേ പറ്റും. വനത്തിൽ പോയാൽ കഴിയത്തില്ല, നഗരത്തിലും കഴിയത്തില്ല. ഘോര സന്യസിക എത്തിച്ചത് വനപ്രസ്ഥത്തിലേക്ക് പോകുന്ന ആളായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. ഗൃഹസ്ഥനിൽ തന്നെ ഇങ്ങനെ വളരെ തീവ്രമായ വ്രതങ്ങളൊക്കെ എടുത്ത് കഴിയുന്നവരും ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ഹിംസാവിമുഖത്വം. അത് ഇവരുടെ ഈ ആചരണം മുഴുവൻ ഹിംസാവിമുഖമാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് കൂടുതലും ഇത്തരം ആചരണങ്ങൾ സന്യാസത്തിൽ വന്നിട്ടുള്ളത് ജൈന സമ്പ്രദായത്തിൽ നിന്നാണ്. അവരാണ് ഇക്കാര്യത്തിൽ വായു മൂടിക്കെട്ടി നടക്കുന്നിടത്തെല്ലാം മയപ്പേര് കൊണ്ട് തൂത്ത് പ്രാണികളെ ഒന്നും മേളിൽ കാലുവയ്ക്കാതെ ഒരു തരത്തിലുള്ള സൂക്ഷ്മജീവികൾക്ക് പോലും ഹാനി വരാത്ത രീതിയിൽ അത്രയും തീവ്രമായ അഹിംസാവ്രതം സ്വീകരിച്ച് കഴിയുന്നവർ. ലുഞ്ചിതകേശന്മാരെന്ന് പറയുന്നത് മുടി പോലും പിഴുതെടുക്കുക, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതുകൊണ്ട് തലമുടിയെല്ലാം പിഴുതെടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സൂക്ഷ്മജീവി ഉണ്ടെങ്കിൽ ബ്ലേഡ് വെച്ച് അതിനെ കൊല്ലേണ്ട കാര്യമില്ല. പിന്നെ ശരീരത്തിൽ തന്നെ പീഡിപ്പിക്കുക, കർഷകന്റെ ശരീരസ്ഥം എന്ന് പറയുന്നത് അവരുടെ വ്രതത്തിൻ്റെ ഭാഗം. അതിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. വാനപ്രസവിച്ചതൃവിധ വാനപ്രസന്മാരും നാഗരത്തുണ്ട്. വൈഖാനസ ഔദുംബരോ ബാല ബാലഖില്യ ഹേനപശ്ച ബാലഖില്യനെന്നും ചിലടത്ത് പറയും. തത്ര അകൃഷ്ട പക്ഷ്യ ഓഷദേഭി ഗ്രാമബഹിഷ്കൃതാഭി അഗ്നിഹോത്രാദി കുറുവൻ വൈഖാനസ വെച്ചത്. അപ്പോൾ വൈഖാനസൻ വനപ്രസ്ഥനാണെങ്കിലും അഗ്നിഹോത്രം ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ മറ്റ് ഗൃഹസ്ഥധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് അകൃഷ്ട പച്ച്യ ഓഷധികൾ, സസ്യങ്ങളാണ്, അതാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അത് കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല, എന്നാൽ പച്ചവുമാണ്. അതുകൊണ്ട് ജീവിത ഉടുത്തി കഴിക്കുന്നു. അതിന് പച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണയോഗ്യം. അത് ചിലർ പാകം ചെയ്തല്ല കഴിക്കുന്നു, പാകം ചെയ്യാതെ തന്നെ കഴിക്കുന്നു. പച്ചെന്ന് വെച്ചാൽ പക്തം യോഗ്യം, പചിക്കുന്നതിന് യോഗ്യം. അത് ഉള്ളിൽ പചിക്കുന്നതിനാകാം. ജാഠരാഗിനി പചിച്ചാലും മതി. പുറമേ തന്നെ പാകം, ചിലർ വാനപ്രസന്മാർ അഗ്നിപാകം ചെയ്ത ഒന്നും കഴിക്കത്തില്ല, ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും മാത്രമേ കഴിക്കത്തുള്ളൂ. അതും ഓഷധേവി സസ്യങ്ങൾ അത് കഴിക്കുന്നു. ഗ്രാമ ബഹിഷ്കൃതാഭി, അവരും ഗ്രാമത്തിനും പുറത്താണ്. എന്നുവെച്ചാൽ നഗരത്തിനുമല്ല ഗ്രാമത്തിനുമല്ല, അതിൻ്റെയും പുറത്ത് കഴിയണം. ഇത് മറക്കരുത്, ഇതാണ് ആർഷ സംസ്കാരം. അഗ്നിഹോത്രാദി കുറുവൻ, അഗ്നിഹോത്രാദികളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് വൈഖാനസ് വെച്ച്, ഇതാണ് വൈഖാനസന്മാർ. ഇതായിരുന്നു പഴയ സംസ്കാരം. ഇതൊന്നും വിധിയല്ല, നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുകയല്ല. പിന്നെയോ വിധിയല്ലെങ്കിൽ പിന്നെ എന്താ? അനുവാദം. ഇങ്ങനെ നടന്നിരുന്ന കാര്യം പറയാം. ഇങ്ങനെ ഇങ്ങനെയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്നു. പ്രാചീന സംസ്കാരം സ്മാർത്ഥമാണ്, സ്മൃതികൾ. കണ്ണ് സ്മൃതി എന്ന് പറയുമ്പോൾ കണ്ണുനാരാണ്. സ്മാർത്ഥ വിധികൾ എന്ന് ഇതിൻ്റെ പിന്നിൽ നിയമങ്ങളുണ്ടായിരുന്നു. ഇത് പലതരത്തിലാണ് പറയുന്നത്. ഇതിപ്പോൾ കണ്ണു സ്മൃതി നിങ്ങൾ പറഞ്ഞു, ഓരോരോ സ്മൃതികൾ ഇതൊക്കെ ഇതിലെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ പറയുന്നു. പലതരത്തിലും മനുഷ്യൻ അന്ന് ജീവിച്ചിരുന്നു. അതായിരുന്നു പഴയ സംസ്കാരം, പ്രാചീന സംസ്കാരം എന്ന് പറയാം. പ്രാചീന സംസ്കാരം, ആദിമ സംസ്കാരം എന്ന് ഞാൻ പറയും. ആദിവാസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് പിടിക്കത്തില്ല. ആദിമ സംസ്കാരം എന്ന് പറയാം. ഒരു മകാരത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന സംസ്കാരങ്ങൾ വേറെയാണ്. അതുകൂടെ കണക്കിലെടുത്ത് വേണം വർത്തമാനം പറയാം. ഇതിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. പ്രാചീനമായ സംസ്കാരം ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ അത് ബാക്കിയൂടെ പറഞ്ഞിട്ട് പറയാം, ഇപ്പോഴേ അലമ്പാക്കണ്ട. എന്താണ് വൈഖാനസ? വൈഖാനസിന്റെ കാര്യമാണ് പറഞ്ഞത്. തത്ര അകൃഷ്ടപച്യോഷദേവി ഗ്രാമബഹിഷ്കൃതാഭി അഗ്നിഹോത്രാദി കുറുവൻ വൈഖാനസ് വെച്ചത്. അത് വൈഖാനസ്. യസ്തു പ്രാദുർഭായ യാം ദിശം പശരി തത്രത്യ ഔദുംബരബദരി നീവാരശ്യാമാകൈഹി കർമ്മപരഹ സ ഔദുംബര. ഈ ഔദുംബരന്മാരെ, ഉദുംബരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ കായ് അത്തി, അത്തിപ്പഴം ഇന്നതിന് ഭയങ്കര വിലയാണ്. അന്ന് വനത്തിലാകുമ്പോൾ ഇതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷണം. നല്ല പോഷക ഗുണമുള്ള സാധനങ്ങൾ അവർ കഴിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആലോചിക്കും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവർ ജീവിച്ചവർക്ക് അവർക്ക് എന്തുകൊണ്ട് ബ്ലഡ് അനീമിയ ഒന്നും വന്നില്ല? കാരണം ഈ സാധനമൊക്കെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഇന്ന് നല്ല ഗുണമുള്ള സാധനങ്ങളാണ് കഴിച്ചിരുന്നത്, സുലഭമായിരുന്നത്. പക്ഷെ ഇവരെങ്ങനെയാ, രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരാളെക്കൊരു ഉറക്കപ്പിച്ചോടുകൂടി എഴുന്നേൽക്കുകയാണ്. അപ്പം മുഖം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അങ്ങോട്ടങ്ങ് പോകും. കിഴക്ക് പടിഞ്ഞാറ് കിടക്ക് അങ്ങനെയുള്ള ദിക്കിന് നിയമമൊന്നുമില്ല. അതാണ് പ്രാതരുദ്ധായ യാം ദിശം പശ്യതി, ഏത് ദിക്കിലോ ആണോ മുഖമിരിക്കുന്നു അങ്ങോട്ടങ്ങ് നടക്കും. ആ ഭാഗത്തുള്ള തത്രത്യ ഔദുംബരം, ഉദുംബരത്തിൻ്റെ ഫലം ബദരി. ബദരഫലം ഇവിടെ അങ്ങനെ കാണാറില്ല, വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട്. ബേറെന്ന് പറയും, കാരക്ക പോലെ ഒരു സാധനമാണ്. കാരക്ക പോലെയുള്ള കവർപ്പില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറ്റിച്ചെടിയിലുണ്ടാകുന്ന ഒരു ഫലമാണ്. കാരക്കെ ഉണ്ടാകുന്ന വലിയ മരത്തിലാണ്, പക്ഷെ ഒരു വർഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ ധാരാളമുണ്ട് വേര്. ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വടക്കേന്ത്യ സുലഭമായിട്ട് ഇത് കിട്ടിയോണ്ട് ഞാനിത് ചിലപ്പോൾ കഴിച്ച് വയറ്റിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ കഴിച്ചാൽ പ്രശ്നവും ശീലിച്ചാൽ കുഴപ്പം. ബദരി നീവാരം വരുന്നല്ലെന്ന് പറയും. നമ്മുടെ നാട്ടിൽ, പക്ഷെ വടക്കേ ഇന്ത്യയിൽ എന്താണ് നെല്ലിന് ഓരെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നീണ്ടിരിക്കുന്നതല്ലാണ്. തിന ശ്യാമാകം ശ്യാമ കർമ്മപരഹ. അതുകൊണ്ട് അവരെല്ലാം ചെയ്യുന്നു, അവരുടെ നിത്യകർമ്മങ്ങളും ഭക്ഷണം ഉൾപ്പെടെയുള്ളതല്ല. അന്നത് പ്രയാസമുള്ള കാര്യമില്ല, വനത്തിലല്ലേ കഴിയുന്നു. ഇതെല്ലാം സുലഭമായിട്ടുണ്ട്. അവരവദുംബരന്മാരെന്ന് പറയുന്നു. ഇനി അടുത്ത വാലഖില്യന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടർ. ഇതൊക്കെ പറയുന്നതും കേൾക്കുന്ന ഒരു രസമാണ്, അതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. യസ് ജഡാവൽക്കലധാരി അഷ്ടവും മാസാൻ വൃത്യുപാർജനം കരുത്തുക ചാതുർമാസി സംഗ്രഹീതാശി കാർത്തിക്യാം സംഗ്രഹീത പുഷ്പഫലത്യാഗീസ ബാലഖില്യ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ജഡ ഉണ്ടായിരിക്കും, വൽക്കലം ധരിച്ചിരിക്കും. വൽക്കലം എന്ന് വെച്ചാൽ അറിയാമല്ലോ, മരത്തിൻ്റെ തോല് ഇളക്കിയെടുത്ത് മരുതെന്നൊക്കെ പറയും. അതുപോലെയുള്ള മരങ്ങളുടെ തോലിളക്കിയെടുത്തിട്ട് ചതച്ച് വെയിലത്തുണക്കി മൃദുവാക്കി അത് ധരിക്കുക. അന്നത്തെ ഫാഷനൊന്നുമല്ല, അന്ന് അതേ കിട്ടത്തുള്ളൂ. ഇതുപോലെ സുലഭമായിരുന്നില്ല വസ്ത്രങ്ങളൊന്നും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. വൽക്കലധാരി അഷ്ടോ മാസാൻ മൃത്യുപാർജനം കൃത്വ. അപ്പോ എട്ട് മാസം ധാന്യങ്ങളൊക്കെ സംഭരിക്കുന്നു. ഏത് തരത്തിലാകാം? വനത്തിൽ നിന്ന് സംഭരിക്കുന്നതാകാം. എന്ന് വെച്ചാൽ നല്ല സമയം, കാലാവസ്ഥ ഉള്ള സമയത്ത് വർഷകാലം ഒഴികെ അവർ ചുറ്റി നടന്നു എല്ലാം സംഭരിക്കും. വൃത്യുപാർജനം കൃത്വ വൃത്യർത്ഥം ഉപാർജനം, അല്ലെങ്കിൽ വൃത്തിയ ഒരു ഉപാർജനം എന്നൊക്കെ പറയാം. ജീവിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, വേറെ സമ്പാദ്യമൊന്നുമില്ല, ഭക്ഷണം അതെല്ലാം സംബന്ധിച്ചിട്ട് ചാതുർമാസി സംഗ്രഹീതാക്കി. നാല് മാസം ഇങ്ങനെ സംഭരിച്ചു വെച്ച് ഭക്ഷിക്കുന്നു. എന്തുകൊണ്ട്? മഴക്കാലം. മഴക്കാലം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപകടമാണ്, അസുഖങ്ങൾ പിടിപെടും, പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് കാരണം അതങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, വാനപ്രസ്ഥന്മാർക്ക് സന്യാസിമാർക്കൊന്നും സംഗ്രഹിച്ചത് ഭക്ഷിക്കാൻ പാടില്ല എന്നുമുണ്ട് നിയമം. ഒന്നും കൂട്ടിവെച്ചൊന്നും പഴിക്കാൻ പാടില്ല. അപ്പോഴപ്പോഴും അയാചിതം അലിപ്സയ നീതി ദത്തം അന്നം തനോസ്ഥിത അന്നുതൻ എന്നൊക്കെയാണ്. നീതി തരുന്നത് ഭക്ഷിക്കുക, യാചിക്കാൻ പാടില്ല, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി ഭക്ഷിക്കുക, ഇങ്ങനെയുള്ള നിയമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞു ഈ വാനപ്രസ്ഥന്മാരങ്ങനെയല്ല, അവര് ഇങ്ങനെ നടന്ന് സംഭരിച്ച് നാല് മാസത്തേക്ക് വേണ്ടത് ഒരു ഇതെല്ലാവരും ആചാരങ്ങൾ, പഴയ ആചാരങ്ങൾ. സംഗ്രഹീതാശി കാർത്തിക്യാം സംഗ്രഹീത പുഷ്പഫല ത്യാഗി. കാർത്തികയിൽ സംഭരിച്ചു വെച്ചെല്ലാം കളയുന്നു. അതിലൊന്നും ഒരു കാര്യം കാണും, അതൊക്കെ പൂത്തൊക്കെ പോവും, കേടായിപ്പോവും. അപ്പോൾ കളയുന്നവർ സന്ദർഭവും വരും, വീണ്ടും സംഭരിക്കും. സ വാലഖിൻ്റെ ഫേനപാസ്തു ശീർണവർണ്ണഫല വൃത്തയോ യത്ര ക്വചിത് വസന്ത കർമ്മഫലാഹ. ഫേനഭന്മാരെന്ന് പറയുന്നവർ മരത്തിൽ നിന്ന് വീഴുന്നത് അത്രയും അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ്. മരത്തിൽ നിന്നൊന്നും പറിച്ചെടുത്ത് കഴിക്കത്തില്ല, ഒന്നും. ഇലകളായാലും വാടി വീഴുന്ന ഇലകളെ ഭക്ഷിക്കത്തുള്ളൂ. ശീർണ പർണ ഫല, ശീർണമായ പർണവും ഫലവും എല്ലാം ഭക്ഷിക്കുന്നവർ. അതും സുലഭമായിരുന്നു അന്നത്തെ കാലത്ത്. വനത്തിൽ ധാരാളം എല്ലാം ഉണ്ടായിരുന്നു. എത്ര ക്വചിത് വസന്ത, അവർക്ക് ഇന്നിടത്ത് കഴിയുക എന്നുള്ളതിന് നിയമമൊന്നുമില്ല. സന്ധ്യയ്ക്ക് എവിടെ എത്തിച്ചേർന്നു? അവിടെ കർമ്മപര. അങ്ങനെ ജീവിച്ചുകൊണ്ട് അവരുടെ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു പോകുന്നു, ഉപാസനയും മറ്റും. അങ്ങനെ ഒരു കൂട്ടർ. തഥാ പരിവ്രാജക ചതുർവിധ. ഇനി പരിവ്രാജകന്മാര് നാല് വിധം. കുടീജക, ഭൂത, ഹംസ, പരമഹംസാസ്ഥി. ഇതും പരമഹംസോപനിഷത്ത് അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്ത് സ്മൃതികളിൽ പലതരത്തിലാണ് പറയുന്നത്. ഇവിടെ കാണുന്ന സ്മൃതിയിൽ പറയുകയാണ്, എല്ലാവരുപോലെയാണ്. കുടീജകന്മാരെന്ന് പറയുന്നത് എന്താണ്? ചിലടത്ത് പറയും അവർ കുടിലിൽ താമസിക്കുന്നോണ്ടാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. സ്വപുത്രഗ്രഹേ ഭിക്ഷാം ചരന്ത ത്രിദണ്ഡിന കുടീജക. ഇവർ ഭിക്ഷ സ്വപുത്രന്റെ ഗ്രഹത്തിൽ നിന്ന് ഭിക്ഷ എടുക്കുന്നു. എന്നുവെച്ചാൽ ഇന്ന് കരുതുന്ന പോലെ ഗൃഹസ്ഥന്മാർ സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, ആരെയും കാണാൻ പാടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പുത്രൻ്റെ അടുത്ത് പോയി ഭിക്ഷ വാങ്ങി കഴിക്കാം, സന്യാസിയാണ്. അപ്പോൾ ഒരു കുടിൽ കെട്ടി താമസിച്ചിട്ട് അങ്ങനെ ഭിക്ഷ എടുത്തു കഴിയുന്നതിന് ദോഷമില്ല. ത്രിദണ്ഡികളാണ്, അതും ആചാരത്തിന്റെ ഭാഗമായിട്ട് ദണ്ഡ് ധരിക്കുന്ന ഒരു മൂന്ന് ദണ്ഡ് ചേർത്ത് കെട്ടി. അത് ഇതാണ് ഭാഷകാരം പറയുന്ന സലിംഗ സന്യാസം. ഇത്തരം അടയാളങ്ങളൊക്കെ ധർമ്മധ്വജന്മാരെന്നൊക്കെ ചിലടത്ത് പറയും. നമ്മുടെ ധർമ്മം ഇന്നതാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ചില ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുക, അത് ആവശ്യമാണ് ഭിക്ഷയും മറ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ചില അടയാളങ്ങളുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ് ഭിക്ഷ എങ്ങനെ കൊടുക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില അടയാളങ്ങളൊക്കെ ധരിക്കുന്നത്. അതിൽ പിന്നെ അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി ചില മന്ത്രതന്ത്രങ്ങളുമൊക്കെ ഇത് ചെയ്യുകയും ചെയ്യും. അതിൽ പൂജ, ദണ്ഡിനെ പൂജിക്കുക, അതൊക്കെ സന്ധ്യാവന്ദനം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ അവർ ദണ്ഡിനെ ആശ്രയിച്ച് ചെയ്യും. യജ്ഞോപവീതവും സിഖിയും ഒക്കെ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ദണ്ഡിലേക്ക് സമർപ്പിച്ചിട്ട് ദണ്ഡ് വെച്ചുകൊണ്ട് അതെല്ലാം ചെയ്യും, ആണ് ത്രിദണ്ഡികൾ. ഇത് കൊണ്ട് ഈ പറയുന്നത് കേവലം ശങ്കര പരമ്പരയിലല്ല, ഇതൊക്കെ എല്ലാ പരമ്പരകളിലും ദ്വൈത പരമ്പരകളിലും എല്ലാം ഈ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്, ഇന്നുണ്ട്. ഇത്രയും കർശനമായിട്ടല്ല, കുറേയൊക്കെ ഈ ദണ്ഡൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. കുടീചകന്മാര് ബഹൂതകാസ്തു ത്രിദണ്ഡിന ശിഖ്യ ജല പവിത്ര പാദക ആസന ശിഖ യജ്ഞോപവീത കൗപീന കാഷായ വേഷധരാ തീർത്ഥാന്യടന്തോ ഭക്ഷ്യം ജരന്ത ആത്മാനം പ്രാർത്ഥയന്തേ. ഒരു ബഹൂതകന്മാർ, ബഹൂതകം എന്ന് പറഞ്ഞാൽ അവർ പല ഉദകങ്ങളെ സന്ദർശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പല തീർത്ഥസ്ഥാനങ്ങളെല്ലാം വെള്ളമുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ കാശി, ഗയ എന്നൊക്കെ പറയുന്നതെല്ലാം ജലമുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ ബഹൂതകന്മാർ ത്രിദണ്ഡിനഹാവരും ത്രിദണ്ഡികളാണ്. പിന്നെ സിക്കിം, സിക്കിം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഊറിയാണ്. അത് ഇവരുപയോഗിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കമ്പിൻ്റെ അറ്റത്ത് ഒരു ചെറിയ സാധനം, ഊറി പോലെ ഒരു സാധനം കിട്ടും, ചിലപ്പോൾ തുണിയുണ്ടായിരിക്കും, എന്നിട്ട് അത് തോളിൽ പിടിക്കും, അതിൻ്റെ അകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ കാണാം, കാവട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി, ലക്ഷക്കണക്കിന് ജനങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പോകും, നോർത്ത് ഇന്ത്യയിൽനിന്ന് ഗംഗാജലം സംഭരിക്കാൻ പോവുകയാണ്. അത് കൊണ്ടുപോയി അവരുടെ നാട്ടിലെ ശിവലിംഗത്തെ അഭിഷേകം നടന്നു, അവർ തോളി വെച്ചുകൊണ്ട് പോകുന്നത് ഇതുപോലെ ഒരു സാധനമാണ്. ഒരു കമ്പ് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സ്ഥലത്തും രണ്ട് പാത്രം വെച്ച് അതിനകത്ത് ഗംഗാജലം എടുത്തുകൊണ്ട് പോകുന്നു. ഒരു വലിയ ആചാരമാണ്. ഇതുപോലെ ഇവരും എന്ത് ചെയ്യും, ഇപ്പോൾ ഉറി വെച്ച് അതിനകത്ത് സാധനങ്ങൾ ഒക്കെ വെച്ച് ശിക്കിയ ജലം, അതിൽ ജലം പവിത്രം എന്ന് പറയുന്നത് ചെറിയ ചെമ്പ് പാത്രമാണ്, സന്ധ്യാവന്തനും മറ്റും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അർഘ്യപാത്രം. പവിത്രം പലതും ഉപയോഗിക്കും, കുശയ്ക്ക് പവിത്രം എന്ന് പറയും, പലതിനും പറയും, പിന്നെ വൽക്കലത്തിനും പവിത്രം എന്ന് പറയും. പക്ഷെ ഇവിടെ ഇതാണ് പാതകം അവരുപയോഗിക്കും, എല്ലാവരും ഉപയോഗിക്കത്തില്ല, ഇവരുപയോഗിക്കും, കാരണം കൂടുതലും നടക്കുന്നുണ്ടായിരിക്കും. ആസനം എവിടെയെങ്കിലും പോയാൽ ഇരിക്കുന്നതിനുള്ള കുശാസനം, മാൻതോരം കൊണ്ടുള്ള ആസനം, ഇതെല്ലാം കയ്യിൽ കാണും. ശിഖയജ്ഞോപീതമുണ്ട്, അതവർ ഉപേക്ഷിച്ചിട്ടില്ല. കൗപീന കാഷായ വേഷധരാഹ, അത്യാവശ്യം വേണ്ട വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. തീർത്ഥ ഞടന്ത, തീർത്ഥങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഭൈക്ഷം ചരന്ത, വൃത്തി ഭിക്ഷാടനത്തെ ആശ്രയിച്ചിട്ടാണ്. ആത്മാനം പ്രാർത്ഥയന്തേ, അവർ വേറെ പരിപാടിയിലൊന്നുമില്ല, ആത്മാവിനെ ധ്യാനിക്കുന്നു. ആത്മധ്യാനത്തിലാണ് അവരുടെ ജീവിതം പോകുന്നു. ഇനി ഹംസാസ്തു, ഹംസന്മാർ. ആത്മാവിനെ ധ്യാനിക്കുന്നു, മറ്റൊന്നും ഉപാസനകളൊന്നുമല്ല, ആത്മാവിനെ ഉപാസിക്കുന്നു. അവരുപാസകന്മാരാണ്. അതെല്ലാം ഈ പറയുന്ന എല്ലാ സ്മാർത്ഥ സന്യാസവും ഉപാസനയാണ്. മറ്റവരുടെ കാര്യം ഭാഷകാരൻ പറയുന്നത്, അവർക്കിങ്ങനെ അടയാളങ്ങളൊന്നുമില്ല. ഹംസാസ്തു, ഹംസന്മാരങ്ങനെ ഏകദണ്ഡിന, അവരുടെ കയ്യിൽ ഒരു വടിയെ കാണത്തുള്ളൂ. ശിഖാവർജം യജ്ഞോപവീതധര, ശിഖ ധരിക്കത്തില്ല എന്ന യജ്ഞോപവീതം കാണും. ശിക്യ കമണ്ഡലു പാണയ, ബാക്കിയെല്ലാം ശിക്യവും കമണ്ഡലും എല്ലാം കയ്യിലുണ്ടായിരിക്കും. ഗ്രാമ ഏകരാത്രവാസന, അവർ ഗ്രാമങ്ങളിൽ പോയാൽ ഒരു രാത്രി ഒരു സ്ഥലത്ത് വസിക്കും, ജനങ്ങളുമായിട്ട് സംഘമുണ്ടാകും, രാഗദ്വേഷങ്ങളുണ്ടാകും, അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു രാത്രി ഒരു സ്ഥലത്ത് നിൽക്കും. മാത്രമല്ല ക്രിസ്ത ചാന്ദ്രായണ പരഹ, ക്രിസ്ത്രം ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. ഇതൊന്നും പാടില്ല എന്നും ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്. സന്യാസിക്ക് അനശനം എന്ന് പറഞ്ഞാൽ കാമ അനശനമാണ്, അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല, ചത്തുപോകും എന്നൊക്കെ ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാ പറയുന്നവരെല്ലാം ഉപാസകന്മാരാണ്, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിനക്കൊന്നും. ഇനി ഇതിൽ ടോപ്പ് ആൾക്കാരെ കുറിച്ച് പറയും. പരമഹംസാഹ, പരമഹംസന്മാർ, പരമഹംസ സന്യാസികളെന്ന് പറയും. അവരെങ്ങനെയാണ്, ഏകദണ്ഡധര, അവരൊരു ദണ്ഡ് പിടിക്കും. ഇവരെ കുറിച്ചാണ് പറയുന്നത് പരമഹംസ പരിപ്രാജകാചാര്യശോ ബ്രഹ്മനിഷ്ഠ 1800 ഇങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ പറയുക. ഇതൊക്കെ പേരിലിങ്ങനെ കൂട്ടിച്ചേർക്കുന്നതാണ്, പേരെ സംഭവമൊന്നുമില്ല. എഴുതി വെച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനം വരത്തില്ല. പരവംസ ഏകദണ്ഡധരാഹ, ഒരു ദണ്ഡവരെ പിടിക്കും. മുണ്ടാഹ, തലമുട്ടഴിച്ചിരിക്കും. അയജ്ഞോപവീതിന, ഒരു യജ്ഞോപവീതം ദഹിക്കുന്നില്ല, എന്റെ ആവശ്യമില്ല. തക്ത സർവകർമ്മമാണ്, അവരെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും നിത്യകർമ്മം ഉൾപ്പെടെ അവർ വീഴ്ചിരിക്കുകയാണ്. ആത്മനിഷ്ഠ, ആത്മനിഷ്ഠന്മാരായി ഇരിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടർ, ഇത് ഉടനെ എന്താ വേണ്ടത്? ഓരോന്നിനും നന്നാല വിഭാഗം. ഇങ്ങനെയൊക്കെ മനുഷ്യർ ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അനുവാദമാണ്, നടന്ന കാര്യങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞ ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഇന്ന് നടപ്പിലുള്ള കാര്യങ്ങൾ അല്ല. പഴയ കാലത്തിന് അങ്ങനെ സംഭവിച്ചിരുന്ന കാര്യമാണ്. ഇതിനെന്നും പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ളൊരു ജീവിത വൃത്തിയോ ഒന്നിനും നടക്കുന്ന കാര്യമല്ല. സന്യാസം എന്ന് പറയുന്നത് ഇന്ന് ഒരു ജീവിത വൃത്തിയായി കുറച്ച് ഡീസൻ്റായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ബാങ്കിൽ വേണം, ഇല്ലെങ്കിൽ പ്രയാസമാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് നടക്കുന്ന കാര്യമില്ല. ഇല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ആശ്രമത്തിൽ കയറി പറ്റണം, കാശൊക്കെ ഉള്ള, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. രണ്ട് വഴിയും ഉണ്ടാകും, മൂന്നാമതൊരു വഴി നാണ്യപന്ധ വിദ്യ. ഒരു വഴി ഇതെല്ലാം ഇത് പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞാൽ അവർ ചാടിയിറങ്ങി കംസനും പരമംസനും ഒന്നും ആകാൻ ശ്രമിക്കരുത്, അബദ്ധത്തിന് ചെന്ന് ചാടും. ആയിരുന്നു പഴയ രീതി. അത് ഒരിക്കലും കഴിഞ്ഞുപോയൊരു കാലം, ഇനി ഒരിക്കലും അത് തിരിച്ചു വരുന്ന കാലവുമല്ല. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ നല്ലതായിരുന്നു, അല്ലെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു, അങ്ങനെ അനുഷ്ഠിച്ചിരുന്നവരെ മറ്റുള്ളവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ കാലം മാറിയതുകൊണ്ട് ഇനിയും മാറിക്കൊണ്ടിരിക്കും. മുമ്പോട്ട് ചെല്ലുമ്പോൾ സന്യാസമൊക്കെ ഇനിയും മാറും, ഇന്നത്തെ ഇന്നും മാറ്റം വരും. കാലം മാറുന്നു, അതെയാണ് കാലം മാറുന്നു. പഴയ കാലത്ത് കാലം മാറിക്കൊണ്ടിരുന്ന കാലത്തിന് വേഗത കുറവായിരുന്നു, വളരെ സ്പീഡ് കുറവായിരുന്നു, പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരുന്നു. ഇപ്പൊ കാലവും വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, എന്നുവെച്ചാൽ മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത് എന്താ ഇതിനൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാനും പ്രവചിക്കാനും പറ്റത്തില്ല. ഈ സ്മൃതികളെന്ന് എഴുതിയവരാരും അവർക്കൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു നാളെ ഈ ധർമ്മങ്ങൾ, ഇവിടെ പറയുന്ന ആശ്രമധർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ മാറുമെന്ന്. ഭാഷകാരനാണെങ്കിൽ യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെ ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഗാർഹസ്ഥ്യം, മാനപ്രസ്ഥം, സന്യാസം, ഇതെല്ലാം ഇന്നത്തേതുപോലെ മാറുമറിയുമെന്ന് സ്മൃതികൾ എഴുതി വെച്ച ആർക്കും ഒരു പിടിയില്ല. പക്ഷെ എല്ലാം മാറി, കാലത്തിൻ്റെ വിശേഷതയാണ്. അപ്പൊ ഇവിടെ ഇത് ഈ ധർമ്മസ്കന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് അടുത്ത അധികരണത്തിലും പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. ഞാനത് ഇവിടെ വിശദീകരിച്ചു തന്നേ ഉള്ളൂ. ത്രയോ ധർമ്മസ്കന്ധ എന്ന് പറയുന്നിടത്ത് ഇത്രയും വിശദീകരിച്ചെന്നും അവിടെ പറയുന്നില്ല. അത് ശ്രുതിയിലാണ്. ഏച്ച ഇമേ അരണ്യെ ശ്രദ്ധ തപയിത്യുപാസതേ. ഇത് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് വാനപ്രസന്മാരെ കുറിച്ച് പറയുന്നു. ഗൃഹസ്ഥാശ്രമം വെട്ട് വനത്തിൽ പോയി താമസിക്കുന്നവർ, ഒറ്റയ്ക്കോ ഭാര്യ സമേതനായോ പോകാം. ഒന്നും അങ്ങനെ പോയിരുന്നവര് നമ്മുടെയും കർമ്മങ്ങളെല്ലാം വൈശ്വദേവം പോലെയുള്ള കർമ്മങ്ങളെല്ലാം എന്നും ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് സൗകര്യത്തിലൊക്കെ ജീവിച്ചിരുന്നു. തപശ്രദ്ധേഹ്യുപവസന്തി അരണ്യ, ഇതും അത് തന്നെ വാനപ്രസന്മാർ. ഏതമേവ പ്രവ്രാജനോ ലോകമിച്ഛന്ത പ്രവ്രജന്തി, ഇത് സംഗതി വേറെയാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന സന്യാസം എന്നുവെച്ചാൽ ഈ പറഞ്ഞ സ്മാർത്ഥ സന്യാസങ്ങളൊന്നുമല്ല ഭാഷ്യകാരൻ വ്യാഖ്യാനം. അവിടെ ത്രിദണ്ഡുമില്ല, ഏകദണ്ഡുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയും ഇതെല്ലാം അവിദ്വത് വിഷയമായ സന്യാസം, അവിദ്വാൻ ഉള്ള സന്യാസം. വിദ്വാന്റെ സന്യാസം അത് യേശണ ത്രയരൂപത്തിലുള്ള സന്യാസമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഈ ബൃഹദാരണ്യത്തിൽ നാലാം അധ്യായത്തിൽ നാലാം ഭാഗത്തിൽ ഈ ഭാഗങ്ങൾ നോക്കിയാൽ അവിടെ ഭാഷകാരൻ നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. ഓ, വിശദമായി ചർച്ച ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യം? അവിടെ ഭാഷകാരൻ വ്യക്തമായി പറയുന്നു. പക്ഷെ ഭാഷകാരനെ സന്യാസത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് ഈ പറയുന്ന സ്മാർത്ഥ സന്യാസങ്ങളൊക്കെയാണ് ഇന്ന് ഭാഷകാരന്റെ പേരിൽ പറയുന്നത്. അത് ഭാഷകാരൻ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് സ്മാർത്ഥം എന്ന് പറഞ്ഞിട്ട് അവിദ്വത് വിഷയകമാണ് എന്ന് പറയും. ഭാഷകാരൻ പറയുന്ന വിവിധിഷു, വിവിധിഷയുള്ളവന്റെ സന്യാസവും വിദിതന്റെ സന്യാസവും അതല്ല എന്ന് പറയും. പ്രത്യേകമായ അടയാളം പറയുന്നത്, അതിന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല. ആകെ ചെയ്യുന്നത് ഭിക്ഷാടനം എന്ന് പറയുന്ന ഒന്ന് മാത്രം. നമ്മൾ പറയുന്നത് അവിടെ പറഞ്ഞെന്താണ്? പ്രവ്രാജനഹ ലോകം, പ്രവ്രജനം ചെയ്യുന്നവരുടെ ലോകം. എന്താ അവരുടെ ലോകം? ആത്മാവ്, ആത്മനിഷ്ഠ തന്നെ. ബ്രഹ്മവിദ് ബ്രഹ്മയോ ബോധി എന്ന് പറഞ്ഞ പോലെ അവിടെ പിന്നെ വേറെ ഒരു ലോകവുമില്ല. അത് അവര് പ്രവ്രജന്തി. അവിടെ സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് പറഞ്ഞാണെങ്കിലും മുമ്പ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിശദീകരിക്കുമ്പോൾ ഭാഷ്യകാരം പറയും ഈ പ്രവ്രജനം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതിക്ക് മാത്രമേ പാടുള്ളൂ. നിർബന്ധപൂർവം പറയും. ന വൈശ്യക്ഷത്രിയോ പാരിവ്രാജ്യ പ്രതിപത്തിരസ്തി. ഭാഷകാരന്റെ തന്നെ വാക്യമാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും സംശയിക്കും ഞാൻ വെറുതെ പറയുകയാണ്. അതാണ് വാക്യം കൂടി ഉദ്ധരിച്ചിട്ട് പറയുന്നത്. വൈശ്യനും ക്ഷത്രിയനും പാരിപ്രാജ്യം ഇല്ല എന്നാണ്. അത് ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ. എന്നാൽ അനധികാര സന്യാസത്തെ കുറിച്ച് ഭാഷകാരൻ പറയുന്നു. അധികാരികളല്ലാത്തവരുടെ സന്യാസം അതും പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ചർച്ച ചെയ്താണ് കർമ്മം ചെയ്യാൻ കഴിയാത്ത അംഗവൈകല്യം. ആ അത് തന്നെ കാണകുബ്ജാതികൾ, കണ്ണ് ഒറ്റക്കണ്ണ് പ്രവർത്തിക്കുന്നു, അങ്ങനെ രണ്ട് കണ്ണും പ്രവർത്തിക്കുന്നില്ല, മുടന്തനാണ്, പോളിയോ ബാധിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർമ്മത്തിലെ അധികാരികളല്ല. ഉത്സന്നോവ അനുസന്നോവ എന്നൊക്കെ പറഞ്ഞ് ഭാഷകാരൻ പറയുന്നുണ്ട്. അവരിനി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സന്യാസമാകാം. പക്ഷെ അതും ആർക്ക് പാടില്ല? വൈശ്യക്ഷത്രിയന്മാർക്ക് പാടില്ല. ആൾക്കത് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് സന്യാസമാക്കാം. പിന്നെ അവരെന്തിനാ സന്യാസം എന്ന് ചോദിച്ചാൽ എന്തായാലും വൈദിക കർമ്മം പാടില്ല. പിന്നെ എന്തെങ്കിലും ഉപാസനയെല്ലാം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ, ജീവന മാത്രമായ സന്യാസമുണ്ട്, ജീവിക്കാൻ വേണ്ടി മാത്രം സന്യാസം. അതും ഭാഷകാരൻ പറയുന്നു. അങ്ങനെയാകാം, ഇങ്ങനെയുള്ള വേഷങ്ങളെല്ലാം ധരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള സന്യാസമുണ്ട്. വിദ്വാൻമാർക്ക് അങ്ങനെയും സന്യാസമുണ്ട്. ഏതായാലും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൈശ്യക്ഷത്രിയന്മാർക്ക് പാരിപരാജ്യ പ്രതിപത്തി നിഷേധിച്ചിരിക്കണം. അങ്ങനെ പലതരത്തിൽ. പക്ഷെ ഇത് വരുമ്പം ഭക്ഷ്യകാരൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് സ്വയം തന്നെ വ്യാഘാതമായി വരും. ഈ പറയുന്നു ഇരുതലവാളാണ്, തൻ്റെ നേരെയും ഇത് ഓങ്ങും. എന്തുകൊണ്ട്? അത് ഇങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രതിബദ്ധതയോടോ ദുരാഗ്രഹത്തോടോ കൂടിയൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇരുതലവാളായി മാറും. ഒരു തല തൻ്റെ നേരെയും തിരിയും. അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അവിടെ കുറച്ച് ആർജവമില്ലായ്മ വരും. ചില നിർബന്ധങ്ങൾ, ചില വാശികൾ, അതനുസരിച്ച് കാര്യങ്ങൾ പറയും. ഇവിടെ തന്റെ സിദ്ധാന്തത്തിന് തന്നെ വിരോധം വരും. ഭാഷകാരൻ പറയുന്നത് എന്താണോ, ആർക്കും എന്ന് പറയുന്നത് അവിടെയാണ് ഭാഷകാരൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ശ്രുതി തന്നെ എന്ത് പറയുന്നു, കുറുവൻ നേവേഹ കർമാണി വിഷയം. അതൊക്കെ സന്ദർഭം മൂലം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യഥഹരേവ വിരജയ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർക്കു വേണ്ടി പറഞ്ഞാണ്? അതുകൂടെ നോക്കണം, അധികാരിയും നോക്കണം. ബ്രാഹ്മണന് വേണ്ടി പറഞ്ഞാണ്, ബ്രാഹ്മണ ജാതിയിൽ പിറന്നവന് വേണ്ടി പറഞ്ഞാണ്. കുറുവന്നെ വേഹ കർമാണി എന്ന് പറഞ്ഞ ആർക്കു വേണ്ടിയിട്ട്? വൈശ്യനും ക്ഷത്രിയനും വേണ്ടി. അവന് സന്യാസത്തിന് അധികാരമില്ലാണെന്ന് പറഞ്ഞത് കുറുവന്നെ, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് വ്യാഖ്യാനം. ഈശാവാസ്യത്തിലല്ല, അതൊക്കെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനം എന്ന് പറയുന്ന അതാണല്ലോ. ബൃഹദാരണ്യത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നമ്മൾ ചർച്ച ചെയ്തതാണ്. കുറുവന്നേഹ എന്ന് പറയുന്നിടത്ത് കർമാണി എന്ന് പറയുന്നത് ഈശാവാസ്യത്തിൽ ഒരു രീതി വ്യാഖ്യാനിച്ചു. ബ്രഹ്മസൂത്രത്തിൽ നോക്കും വേറൊരു വ്യാഖ്യാനം. ബൃഹദാരണ്യ ചെന്നപ്പോൾ ഇങ്ങനെയും വ്യാഖ്യാനിച്ചു. ഇങ്ങനെ കുറുവന്നേവാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണരൊഴികെയുള്ളവരെ സംബന്ധിച്ചാണ്. ബ്രാഹ്മണന് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവൻ കർമ്മം ത്യജിക്കും. അപ്പോൾ അവിടെ കുറുവന്നേവാഹ എന്ന് പറയുന്നു മരിക്കുന്നവരെ കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ യാവജ്ജീവശ്രുതിയൊന്നും അവിടെ ശരിയാകത്തില്ല. അപ്പോൾ പാരിപ്രാജ്യത്തിന് അധികാരമില്ലാത്ത വൈശ്യക്ഷത്രിയന്മാരും മരിക്കുന്നതുവരെ കർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൻ്റെ തന്നെ മുഖ്യമായ സിദ്ധാന്തത്തിന് വിരോധം വരും. കാരണം ഭാഷകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നു ജ്ഞാനവും കർമ്മവും ഒന്നിച്ചു പോകത്തില്ല. അതിൻ്റെ വിരോധം പർവതവ അകമ്പ്യഹ, ഒരിക്കലും അതിനെ യോജിക്കാൻ പറ്റത്തില്ല. ജ്ഞാനമാണെങ്കിലോ അത് ശൂദ്രനായ വിദുരനും പിന്നെ ആരാണ് മഹാഭാരതത്തിലെ വ്യാധനും പോരാത്തതിന് സുലഭയും ബ്രഹ്മവാദിനിയായ സുലഭയ്ക്കും എല്ലാം ജ്ഞാനം വരാം. ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ജ്ഞാനവും കർമ്മവും തമ്മിൽ തൊട്ടുകൂടായ്മയുണ്ട്. ഒരു തരത്തിലും അത് യോജിക്കത്തില്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പം പിന്നെ അങ്ങനെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ സന്യാസം സംഭവിച്ചല്ലേ തീരുന്നു. സന്യാസം എന്ന് പറയുന്ന യക്ഷണാത്രേയ രൂപത്തിലുള്ള ത്യാഗമാണെങ്കിൽ അത് സ്ത്രീയിലായാലും ശരി ക്ഷത്രിയനിലായാലും ശരി വൈശ്യനിലായാലും ശരി എന്തിനു ഭാഷ്യകാരൻ തന്നെ അംഗീകരിച്ച രീതിയിൽ ശൂദ്രനിലായാലും ഭാഷ്യകാരൻ പറയുന്നത് സന്യാസം ബ്രാഹ്മണന് മാത്രം. വിവിധിഷ എന്ന് പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് ജാതിയിൽപ്പെട്ടവർക്കും വരാം. എന്തുകൊണ്ട് മൂന്ന് പേർക്കും വേദാധ്യയനമുണ്ട്. അപ്പോൾ സ്വാധ്യായ അധ്യയന രൂപത്തിലുള്ള വിവിധിഷ അത് മൂന്ന് കൂട്ടർക്കും വരാം. പക്ഷെ സന്യാസം ബ്രാഹ്മണൻ ഈ പറയുന്നതിനൊക്കെ ഭയങ്കരമായ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ദുരാഗ്രഹം എന്നാർക്കൊന്നും ഇത് പാടില്ല എന്നാർക്ക് ആകാവോ എന്ന് പറയുന്ന ഈ വാശി ദുർവാശി അതുകൊണ്ടാണ് ഈ വിരോധം വരുന്നത്. ഇതെല്ലാം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ശൂദ്രന്റെ ജ്ഞാനത്തെ തടയാൻ പറ്റില്ല. പ്രമാണം കൊണ്ട് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. സ്ത്രീയുടെ ജ്ഞാനത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ സന്യാസത്തെ മാത്രം അങ്ങനെ തടയും. ജ്ഞാനം ഉണ്ടായ സന്യാസം സംഭവിച്ചല്ലേ തീരും. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും എന്താണ്, ജ്ഞാനം വന്നു കഴിഞ്ഞാൽ സന്യാസം നിർബന്ധമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശരി ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ സന്യാസം വേണമെന്ന് നിർബന്ധമില്ല. ബ്രാഹ്മണനായാലും കൊള്ളാം, ക്ഷത്രിയനായാലും കൊള്ളാം, വൈശ്യനായാലും കൊള്ളാം, ജ്ഞാനം വരാൻ സന്യാസമുണ്ട് അത് പറയത്തില്ല. ജ്ഞാനം വന്നാൽ സന്യാസം നിർബന്ധമില്ല. എന്തുകൊണ്ട് ജനകൻ ജ്ഞാനമുണ്ട് സന്യാസമില്ല? അവിടെ ജ്ഞാനവും കർമ്മവും കൂടെ അംഗീകരിച്ചേ മതിയാവും. എന്നാൽ പിന്നെ അത് ജനകന് വേണ്ടി മാത്രമാണ്, എല്ലാ ക്ഷത്രിയ ജാതിയിൽപ്പെട്ടവർക്കും അങ്ങനെ തന്നെ ജ്ഞാനമുണ്ടാകാം സന്യാസമില്ല. വൈശ്യന്റെ കാര്യം പറയാനുണ്ട്. ഇങ്ങനെയൊക്കെ വളച്ചു തിരിച്ചത് വ്യാഖ്യാനിച്ചിട്ട് ഇതിനെ ഒരു ഭാഗത്ത് കുളമാക്കിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, ശാസ്ത്രപാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ടാണ് അല്ല. ഇവിടെയാണ് തകരാറ് വരുന്നത്, പഠിക്കേണ്ടത്. എന്തിനോടെങ്കിലും ഒന്നിനോട് പ്രതിബദ്ധതയോടുകൂടി ഒരു കാര്യത്തെ വിശദീകരിക്കാൻ പോയാൽ അവിടെ സത്യസന്ധത നഷ്ടപ്പെടും, ആർജവം നഷ്ടപ്പെടും. ആർജവം എന്ന് വെച്ചാൽ നേരെ പോവാ, നേരെ പോ. അത് നഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണത്. എന്നല്ലാതെ ഇതിന് വേറെ സമാധാനമൊന്നും പറയാൻ പറ്റില്ല. ഒരു മുൻവിധി, രാമണന് മാത്രമേ സന്യസിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് പാടില്ല സന്യാസം എന്ന് പറയുന്നു. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ കൂടിയും എന്നൂടെ പറയുന്നതാണ് അതിലും വലിയ കഷ്ടം. എന്നിട്ട് പറയും ജ്ഞാനമുള്ളത് സന്യാസം സ്വയം സംഭവിച്ചു തന്നെ തീരണം. പിന്നെ എന്തായി സന്യാസം? ശ്രവത സന്യാസമാണോ, സ്മാർത്ഥ സന്യാസമാണോ, എന്തായി പറയുന്നത്? ഞാനിത് പഠിപ്പുള്ളവരടുത്തും പഠിപ്പില്ലാത്തവരടുത്തും പറഞ്ഞിട്ടുണ്ട്. പഠിപ്പില്ലാത്തവർക്ക് ഇതിനൊക്കെ സമാധാനമുണ്ട്. അവരെന്തു ചോദിച്ചാൽ അവർ സമാധാനം. പഠിപ്പുള്ളവർക്ക് ഇതിന് സമാധാനമില്ല. എന്താ ഇതിന് സമാധാനം പറയാൻ പറയാൻ പറ്റില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലോ ഈ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും ശരിയായ ഒരു സമാധാനം ആർക്കും പറയാൻ പറ്റില്ല. അല്ലാത്തവർക്ക് എന്ത് കേട്ടാലും എന്തെങ്കിലുമൊക്കെ മറുപടി പറയും, അവർക്ക് പറഞ്ഞേ തീരൂ. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ തകരാറ്. അപ്പൊ അത് ഭാഷ്യകാരൻ പറയും, ഭാഷ്യത്തിലായി ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. കണ്ണു കാണാത്തവനും കാല് നടക്കാൻ വയ്യാത്തവനും സന്യാസമാകാം, എന്നാലും ക്ഷത്രിയനും വൈശ്യനും സന്യാസം പാടില്ല. ഇത് എന്ത് പിടിവാശിയാണ്, എന്ത് നഷ്ടം വരുന്നു. അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് എന്താണ്, ഇത്രയേ ഉള്ളൂ. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീൻ ഇരയെടുക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു തമാശയായിട്ട് കണക്കാക്കിയാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടാ മീൻ ചൂണ്ടയിൽ കൊത്തത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെയല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്, ആ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. പാമ്പ് വായു മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ. അപ്പൊ ഈ ചേരയൊക്കെ പിടിച്ച് വിഴുങ്ങുന്ന ആരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഇതും പെടുത്തിയ പ്രശ്നം തോന്നും. പക്ഷെ അങ്ങനെ പെടുത്തുമ്പോൾ വേറൊരു ദോഷം വരും. എന്താണ്? സർവജ്ഞൻ, സർവജ്ഞത്വം എന്ന് പറയുന്നതിന് തകരാറ്. സർവജ്ഞനായ ഒരാൾ അങ്ങനെ ഇതൊക്കെ പറയും. അതിന് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. എത്ര വലിയ അവസാനം അടവ് തെറ്റും, 18 അടവും പഠിച്ചിരുന്നാലും ചിലപ്പോ തെറ്റിപ്പോകുന്നത് മനുഷ്യ സഹജമാണ്. അത് അംഗീകരിക്കുന്നതിന് എന്താ പ്രയാസം? അത് അംഗീകരിച്ച എല്ലാ പ്രശ്നവും തീർന്നു. സിദ്ധാന്തം കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ഇത് അഗമ്യമാണ്, ഭേദം അഗമ്യമാണെന്നുള്ള സിദ്ധാന്തം തന്നെ പോയില്ലേ? സന്യസിക്കാൻ അധികാരമില്ലാന്ന് പറഞ്ഞില്ലേ? സന്യസിക്കാൻ അധികാരമില്ലാന്ന് പറഞ്ഞാൽ ആ സിദ്ധാന്തത്തിന് തന്നെ കുഴപ്പമായില്ലേ? സിദ്ധാന്തം എന്ന് പറയുന്നത് തത്വജ്ഞാനത്തിന്റെ ഭാഗത്തല്ല ഇത് വരുന്നു. തത്വജ്ഞാനത്തിന്റെ ഭാഗത്തൊക്കെ ശരിയാക്കുക. ഇത് വരുന്നത് ആചാരങ്ങളുടെ ഭാഗത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. ആചാരങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ ഇതെല്ലാത്തിനും ജാതിയെ പിടിക്കുക, ജാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുക, അതബദ്ധമാണ്. അതൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷെ ഭാഷകാരൻ എന്താ പറഞ്ഞത്? അവിടെയാണ് ഭാഷകാരന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ എന്താണോ അസംഭേദായ എന്ന് പറയുന്നത് ഇതേ മന്ത്രം തന്നെ ഈ 22-ൽ തന്നെ എനിക്ക് ഭാഷകാരം പറഞ്ഞത് ഈ ജാതികൾ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. അതൊരിക്കലും ഒന്നാകാൻ പാടില്ല, മനുഷ്യന് ഒന്നാകാൻ പാടില്ല. ഇതെന്നും ഇങ്ങനെ പിരിഞ്ഞു തന്നെ നിൽക്കണം. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനില്ല. ഇതവിടെ വ്യക്തമായി ഭാഷ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരെ ഒന്നായി കണ്ടിട്ടാണ് പറയുന്നത്. അതിനോട് ഭാഷ്യകാരന് യോജിപ്പില്ല. ഭാഷ്യം വ്യാഖ്യാനിക്കുന്നവരാരും അത് തുറന്നു പറയത്തില്ലെന്നേയുള്ളു. അതെന്തോ ആറ്റം ബോംബിന്റെ രഹസ്യം പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, പുറത്തു പറയാൻ പാടില്ല. അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, മനുഷ്യനൊന്നാകാൻ പാടില്ല. മനുഷ്യർ ജാതീയമായി തിരിഞ്ഞിരിക്കും. എന്തുകൊണ്ട് പറയുന്നു അത് കലരാൻ പാടില്ല എന്ന്? കാരണം അത് ദൈവം ഈശ്വരൻ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അത് കലരരുത്. അതിനാണ് സേതുവിന്റെ ദൃഷ്ടാന്തമൊക്കെ പറയുന്നത്. അങ്ങനെയാണോ സേതു ജലത്തെ വിധാരണം ചെയ്യുന്നത് കൂടിക്കല്ലരാതെ? അതുപോലെ ഒരു വ്യവസ്ഥ, ജാതി വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച് മനുഷ്യരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ഇത് നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന്, ഇത് ശങ്കരാചാര്യങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ധരിക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. ഈ രണ്ട് സമാധാനമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാലത്ത് ഇതൊന്നും ഒരു വലിയ അപരാധമല്ല. അതാണ് എൻ്റെ വിശേഷത. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ വിഭജിച്ചിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത് പറയുന്നതിന് ദോഷമൊന്നുമില്ല. അത് എല്ലാവരും ഇതൊക്കെ അംഗീകരിച്ച കാര്യമാണ്. അതിനപ്പുറം ചിന്തിച്ചില്ല. ഇന്നത്തെ മാനുഷിക മൂല്യങ്ങളോ മനുഷ്യാവകാശ ബോധമോ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കും, നമ്മുടെ സംസ്കാരം അത്രയും മോശമാണോ എന്ന് ചോദിക്കും. അത് മോശമാണോ ശരിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഒന്നും മോശമൊന്നും പറയുന്നില്ല. ഇന്ന് മനുഷ്യന്റെ മൂല്യബോധവും അവകാശബോധവും ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയൂ, മനുഷ്യനൊന്നാകാൻ പാടില്ല, ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കണം, ശാസ്ത്രങ്ങൾ എഴുതി വയ്ക്കുമോ? ഇത് ലോകത്തൊരിടത്ത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തൊരിടത്തും ഇത്രയും പ്രൗഢമായ ഗ്രന്ഥങ്ങൾ എഴുതി അതിനെ സമർത്ഥിച്ചിട്ടില്ല. മനുഷ്യരുടെ എല്ലാ ആദിവാസികളുടെ ഇടയിൽ പോലും ഉണ്ട് വിഭജനങ്ങൾ ഈ പറയുന്നു. പക്ഷേ ഗ്രന്ഥങ്ങൾ എഴുതി സമർത്ഥിച്ച് നമ്മുടെ ഈ ആർഷ സംസ്കാരത്തിൽ മാത്രമാണ്. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്, ഇന്ന് മനുഷ്യൻ എന്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഇന്ന് മനുഷ്യൻ സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പണ്ടത് ചിന്തിച്ചിരുന്നില്ല. ബാലാവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പണ്ടത് ചിന്തിച്ചിട്ടില്ല. പിന്നെ മൂന്നാം ലിംഗക്കാരുടെ അവകാശത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. പണ്ട് അത് ചിന്തിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്ന്. പണ്ടത് ചിന്തിച്ചിട്ടില്ല. ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നവരടുത്താണെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ മൂല്യബോധത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് ഈ പറയുന്നതൊന്നും വലിയ അപരാധമായിട്ട് ആരും കണ്ടിരുന്നില്ല. ഇന്ന് പല അവകാശങ്ങളും ഞാൻ മൂന്നാലെണ്ണം പറഞ്ഞതേ ഉള്ളൂ ഓർമ്മ. ഇന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ആധുനിക മനുഷ്യന്റെ പ്രത്യേകതയും മനുഷ്യന്റെ പരിണാമത്തിൽ അവന്റെ മസ്തിഷ്കത്തിന് വന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യന്റെ മൂല്യബോധം. അല്ല, ഈ പറയുന്ന പോലെ മനുഷ്യൻ അതപ്പതിക്കുകയല്ല ചെയ്യുന്നു. മനുഷ്യൻ മൃഗീയമായ അവസ്ഥകളിൽ നിന്ന് പരിണമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മൂല്യച്യുതി എന്ന് പറയുന്ന ഏത് കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, പഴയ കാലത്തുമുണ്ട്. അത് മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദുർബലനാണ്. അപ്പോൾ മനുഷ്യന്റെ ദൗർബല്യങ്ങൾ എന്നും മനുഷ്യ സമൂഹത്തിൽ മൂല്യച്യുതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ മൂല്യബോധത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. രണ്ട് രണ്ടാണ്, മൂല്യച്യുതി വേറെ, മൂല്യബോധം വേറെ. അത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറയുന്നവർ അപരാധമായിരുന്നില്ല. അതുകൊണ്ടൊക്കെ അംഗീകരിച്ചു പോയി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോകണം, എന്നാലേ മനസ്സിലാവും. പറയുന്ന കേട്ടുകൊണ്ട് മനസ്സിലാകത്തില്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും. ശരി.